പാലകനാം യേശുനാഥനായി നന്ദി ഗീതകങ്ങൾ പാടിടാം. ഉന്നതനാം ഈശനെങ്ങും സാക്ഷ്യമേകിടാം, ദൈവനാമം പാരിലുയർത്താം. സർവലോക പാലകനാം യേശുനാഥനായി നന്ദി ഗീതകങ്ങൾ പാടിടാം. ഉന്നതനാം ഈശനെങ്ങും സാക്ഷ്യമേകിടാം, ദൈവനാമം പാരിലുയർത്താം. യേശുവിൻ്റെ ദിവ്യയാഗവും ദിവ്യവചനവും അനന്ത സ്നേഹരൂപവും ലോകമെങ്ങും ഏറ്റു ചൊല്ലിടാം. ചൈതന്യം ഞങ്ങളിൽ നിറച്ചിടേണമേ.